ഭഗവത് ശബ്ദത്തിന് വന്നിരിക്കുന്ന വിരുദ്ധ സർവാദികളൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ ഉപയോഗം വരുന്നത് അവ്യ സർവനാമനാം അകച്ച് പ്രാക്തേഹ എന്നുള്ള സൂത്രപ്രകാരം അകച്ചു വരാൻ, വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും വരത്തില്ല. അകച്ചു പ്രത്യേകം വരാൻ വേണ്ടിയിട്ടാണ് ഭഗശബ്ദത്തിന് സർവാധികണത്തിപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ഒന്ന് അത് നമ്മളവിടെ ആ സൂത്രം പഠിക്കും, ഉടനെ സിദ്ധാന്തമതി വരും, അപ്പോൾ പഠിക്കും. ദദത് ശബ്ദം ധാന്യദാനേ ജുഹോത്യാദി ഗണത്തിൽപ്പെടുന്ന ധാതുവാണ്. ജുഹോത്യാദി ഗണത്തിൽപ്പെടുന്ന ധാതുക്കൾക്ക് ദിത്വം വരും, ശ്ലാവും. ദിത്വം വന്ന് ശത്രന്തത്തിൽ ദദത്ത് എന്നൊരുക്കുന്നു. ദാനം ചെയ്യുന്നവൻ ദദത്ത്, അതാണ് പ്രാതിപദിക വിശേഷത. ദാ എന്നുള്ള ധാതുവിന് ദിത്വം വന്നു, അതുകൊണ്ട് വരുന്ന വിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഉഭേ അഭ്യസ്തം ഷാഷ്ടദിത്വപ്രകരണേ ഏ ദ്വേ വിഹിതേ തേ ഉഭേ സമുദിതേ അഭ്യസ്തസപ്നേ സ്തഃ. ആറാം അധ്യായത്തില് ഒന്നാമത്തെ പാദത്തിലെ ദ്വിത്വപ്രകരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏകാച്ചോ ദ്വേ പ്രഥമസ്യ എന്ന് തുടങ്ങി 12 സൂത്രങ്ങൾ എന്നാണ് ദ്വിത്വപ്രകരണം. ദ്വിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദായെ രണ്ടാക്കുന്നു, അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദ്വിത്വം വരുന്നു ദാ എന്ന് പറഞ്ഞാൽ ദാ ദാ എന്നാണ്, പിന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ദദത്തെന്നാവും. ഇവിടെ ഈ സൂത്രം അഭ്യസ്തം എന്ന് പറയുന്ന സപ്നവിധിക്കാണ് അഭ്യസ്തം. ഇവിടെ ഈ ആറാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ ദ്വിത്വപ്രകരണത്തിൽ വിധിച്ച ആ ദ്വിത്വം വന്ന ശബ്ദത്തിന് നമ്മൾ പറയുന്ന ഷാഷ്ടദിത്വപ്രകരണേ ഏ ദ്വേ വിഹിതേ. ഷാഷ്ടദിത്വപ്രകരണത്തിൽ ഏതൊരു ദിത്വമാണോ വിധിച്ചത് തേ ഉഭയ സമുദ്ര, അതിനെ രണ്ടിനും കൂടെ ചേർന്ന്, ഇവിടെ ദ ദ രണ്ടിനും കൂടെ ചേർന്ന് അഭ്യസ്തസപ്നേസ്ത അഭ്യസ്തം എന്ന് പറയുന്ന സപ്ന വരുന്നു. ഇപ്പോൾ ദദത് എന്ന് പറയുന്നതിന് ഇത് ദിത്വം വന്നതാണ്, ഇതിന് അഭ്യസ്തം എന്ന സംജ്ഞയുണ്ട്. ഇത് ശത്രന്തമാണ്. ദദത്ത് സു വരുമ്പോൾ സുലോപിക്കും, ദദത്തിന് ശത്രന്തമായതുകൊണ്ട് ഉഗിത്താണ്. ശത്രന്തങ്ങളെല്ലാം ഋകാരം ഇത്ത് ആയതുകൊണ്ട് അതെല്ലാം ഉഗിത്തുകളാണ്. ഉഗിത്തായതുകൊണ്ട് അതിന് നുമ്മര, ഉഗിത്തുകൾക്കെല്ലാം നുമ്മര. ഇവിടെ അഭ്യസ്തസജ്ഞ വിധിച്ചതുകൊണ്ട് നുമ്മിനെ നിഷേധിക്കുന്നു. നുമ്മിനെ നിഷേധിക്കുന്നു, നുമ്മ വരുന്നില്ല. അഭ്യസ്താത് പരസ്യ നഭ്യസ്താത് ശതു, അഭ്യസ്താത് പരസ്യ ശതൃ നുമ്മ ന. അഭ്യസ്തത്തിന്റെ പരത്തിലുള്ള, ഇവിടെ അഭ്യസ്തം എന്ന് പറയുന്നത് ദാത, അതിന്റെ പരത്തിലിരിക്കുന്ന ശത്രു അതാണ് ഇവിടെ അത്ത്, ദത്തത്തിലെ അത്ത് ശത്രാണ്. അതിന് നുമ്മ ന, നുമ്മ വരില്ല. എട്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ പദം മൂലമുണ്ട്. സർവസ്യുദ്ധേ ദിത്വം ഇരിക്കുന്നു അവിടെ. 15 സൂത്രങ്ങൾ വരെ പോകും ദിത്വാധികാരം എട്ടാം അധ്യായത്തിൽ. അവിടെ ഇത് ബാധകമല്ല. ഇവിടെ ആറാം അധ്യായത്തിൽ ദിത്വം വിരിച്ചിടത്ത് അഭ്യസ്തസജ്ഞ വരും. അഭ്യസ്തസജ്ഞ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരത്തിലിരിക്കുന്ന ശത്രുവിന് നുമ്മ് വരത്തില്ല, നുമ്മനെ നിഷേധിക്കും. പുഹിതജാം സർവനാമസ്ഥാനെ അധാതു പ്രകാരം സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ പൂർവത്തിന് വരുന്ന നുമ്മ് ഇവിടെ ദദത്തിന് വരുന്നില്ല. നാഭ്യസ്ത ശതഹു എന്നുള്ള സൂത്രപ്രകാരം ശത്രുവിന് നുമ്മനെ നിഷേധിച്ചുകൊണ്ട് ദത്ത്ന്നിരിക്കും. ജസ്തു ചർത്തവങ്ങൾ വരുമ്പോ അവിടെ പിന്നെ വിശേഷിച്ചൊന്നുമില്ല. തകാരാന്തമാണ്, ശത്രു തകാരാന്തമാണ്. ദദത്തുഭ്യം ജസ്തു വന്നു കഴിഞ്ഞാൽ ദദദ്ഭ്യം ദദദ്ഭി ദദത്തേ ദദദ്ഭ്യം ദദദ്ഭ്യ ദദതഃ ദദദ്ഭ്യം ദദദ്ഭ്യ ദദതഃ ദദതോഃ ദദതാം ദദതി ദദതോഃ ദദത്സു. അവിടെ ചേർത്തു. ഇവിടെ വിശേഷിച്ചൊന്നും വരുന്നില്ല. നുമ്മിനെ നിഷേധിച്ചതുകൊണ്ട് ദദത്തുന്നിരിക്കുന്നു. പിന്നെ പരത്തിലിരിക്കുന്ന വ്യക്തികളെ യോജിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഇനി ആറാം അധ്യായത്തിലെ തന്നെ മറ്റൊരു സൂത്രമുണ്ട്, അഭ്യസ്തസജ്ഞ വിധിക്കുന്നു. അഭ്യസ്തസജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നുമ്മിനെ നിഷേധിക്കും. അപ്പൊ നുമ്മ് വരാത്ത ശബ്ദങ്ങളെല്ലാം എടുത്തു കാണിക്കുകയാണ്. അഭ്യസ്തസഞ്ജ വിധിച്ച് നുമ്മിനെ നിഷേധിച്ചിട്ട് അതാണ് അടുത്തു വരുന്നത്. യക്ഷിത്യാദയ ഷട്ട് ഷഡ്ധാതോ അന്യേ ജക്ഷിതിശ്ച സപ്തമ ഏതേ അഭ്യസ്തസജ്ഞ സ്യുഹു. ജക്ഷിത്യാദയ ഷട്ടെന്ന് പറഞ്ഞു ജക്ഷിതി ആദി ഏഷാം. ജക്ഷിതി ആദിയായിരിക്കുന്ന ഏതിനാണോ അങ്ങനെയുള്ള ആറ് എന്ന് പറയുമ്പോൾ ജക്ഷിതി തുടക്കത്തിൽ വരുന്ന ആറ് എന്ന് പറയുമ്പോൾ ധാതുക്കൾ ആറാണോ ഏഴാണോ? ജക്ഷിതി തുടങ്ങിയ ആറ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ ആറോ ഏഴോ? അത് അതിന്റെ സമാസത്തെ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. ആറും ആകാം ഏഴും ആകാം. ജക്ഷിതിയിൽ തുടങ്ങി ആറ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ ജക്ഷിതി വിട്ടിട്ട് തുടങ്ങി ആറാണെങ്കിൽ വേറെ ആറ്, ജക്ഷിതി ഒന്ന് ഏഴാവും. അല്ല, ജക്ഷിതി ഒന്നേ എണ്ണുകയാണെങ്കിൽ ആറെണ്ണേ വരും. രാമനെ തുടങ്ങി ആറ് പേരെന്ന് പറയുമ്പോൾ രാമനെ വിട്ടിട്ടാണോ ആറ്, അതേ രാമനെ കൂടി ചേർത്താണോ ആറെന്നൊരു സംശയം ഉണ്ടാവും. രാമനെ വിട്ടിട്ടാറിനും അങ്ങനെ പറയാം, രാമനെ ചേർത്താറിനും പറയാം. അതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയും അതദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയും. കേട്ടിട്ടുണ്ടോ? അതദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹി എന്ന് പറയുമ്പോൾ ഇതിനെ കൂടാതെ ആറ് വരണം. അപ്പൊ ഇതുകൂടെ ചേരുമ്പോൾ ഏഴ് വരും. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഷഡ്ധാതവോ അന്യേ ജക്ഷിതി ഒഴികെയുള്ള ആറ് ധാതുക്കളും ജക്ഷിതി സപ്തമ ഏഴ് ധാതുക്കൾ ഏതേ ഈ ധാതുക്കൾക്ക് അഭ്യസ്ത സംജ്ഞാവശ്യം ധാതുക്കൾക്ക് അഭ്യസ്ത സംജ്ഞവിച്ചിരിക്കുകയാണ്. നേരത്തെ ദിത്വം വന്നതിനാണ് അഭ്യസ്ത സംജ്ഞവിധി. ഇവിടെ ദിത്വം ഒന്നും പറയുന്നില്ല, കാരണം ഈ ധാതുക്കൾ ജക്ഷിത്യാദി ധാതുക്കളെല്ലാം അദാദിയിലാണ്, അവിടെ ദിത്വം ഇരിക്കുന്നില്ല. ജുഹോത്യാദിയിലാണ് ശ്ലവെന്നുള്ള സൂത്രം ദിത്വം ഇരിക്കുന്നു. അപ്പൊ ഇവിടെ ദിത്വം വന്നിട്ട് അഭ്യസ്ത സംജ്ഞ വരാൻ വഴിയില്ല, അതുകൊണ്ടിവിടെ നേരിട്ട് ധാതുക്കൾക്ക് വിധിച്ചിരിക്കുകയാണ്. ഏഴ് ധാതുക്കൾ ജക്ഷി ജാഗ്ര ദരിദ്ര ശാസ് ദീതി ബേബീ ചകാസ്തഥ അഭ്യസ്ത സംജ്ഞാ വിജ്ഞേയ ധാതവോ മുനിഭാഷിത പ്രാചീനകാരികയാണ്. ജക്ഷി ജാഗ്ര ദരിദ്ര ശാസ് ദീതീ ബേബീ ചകാസ് ഇത്രയും ധാതുക്കൾ ജക്ഷി ഭക്ഷണഗ്രഹണയോ ജാഗ്ര നിദ്രാക്ഷയേ ദരിദ്ര ദുർഗതോ ശാസു അനുശിഷ്ടോ ധീതിങ് വേവിങ് രണ്ട് ധാതുക്കൾ വേദത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് ലോകത്തിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ചക്കാസ് ദീപ്തവും അപ്പോ ആ രണ്ടിനെയും വിടാം. ബാക്കിയെ ഇവിടെ വരുന്നത് ദീതിങ്ങും വേവിങ്ങും ഒഴിവാക്കിയിട്ട് ജക്ഷി ഇതിന് ശത്രുന്ധത്തിൽ ജക്ഷത്തെന്ന് വരും. ജാഗ്ര ശതന്ത്രത്തിൽ ജാഗ്രത് എന്ന് വരും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജാഗ്രത്. ദരിദ്ര ശതന്ത്രത്തിൽ ദരിദ്രത് ശാസ് ശാസത് ചകാസ് ചകാസത് ഇത്രയും ദീദിങ് ദീദ്യത് വേവിങ് വേവ്യത് അതല്ലോ വേദത്തിലുള്ളത് കൊണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട്. ലക്ഷ ഭക്ഷിക്കുന്നവൻ ജാഗ്രത ഉണർന്നിരിക്കുന്നവൻ ദരിദ്ര ദരിദ്രൻ ശ്വാസ ശ്വാസിക്കുന്നവൻ ചകാസ ശോഭിക്കുന്നവൻ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ എല്ലാ ശത്രന്ത രൂപങ്ങൾക്കും പ്രാതിയുസഞ്ജ വരുമ്പോൾ ഇവിടെ ധാതുക്കൾക്ക് തന്നെ അഭ്യസ്ത സംജ്ഞകളുണ്ട്. അഭ്യസ്താത് പരസ്യ ശതുഹു നുംന നാഭ്യസ്താത് ശതുഹു ഈ ധാതുക്കളുടെ എല്ലാം പരത്തിലിരിക്കുന്ന ശത്രുന് ഊഗിതജാം സർവനാമസ്ഥാനെ അധാതു പ്രകാരം വരുന്ന നുമ്മിനെ നിഷേധിച്ചു. ദിത്വം ഇവിടെ ഇല്ല. അഭ്യസ്തം എന്ന് പറയുന്നത് ദാധാതു ഇതിന് അഭ്യസ്ത സംജ്ഞ പ്രത്യേകം വിധിച്ചു, അതിന് ദിത്വം വേണ്ട. ദാന്യ ധാതുവിന് ദിത്വം വന്നു, അതിന് അഭ്യസ്ത സംജ്ഞ വിധിച്ചു. ഇതിന് ദിത്വം വരത്തില്ല. ഇവനിന് അഭ്യസ്ത സംജ്ഞ വരണമെങ്കിൽ വേറെ പ്രത്യേകം വിധിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ധാതുക്കൾക്ക് ജക്ഷിത്യാദി എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തി അതിന് അഭ്യസ്ത സംജ്ഞ വിധിച്ചത്. ഇതിന് സ്വാഭാവികമായി ദിത്വം വരാത്തതുകൊണ്ട്, ദിത്വം വരുന്നത് ജുഹോത്യാദിയിലാണ്. ജുഹോത്യാദി ബെസ്ലു ശ്ലവ് ഇവിടെ ഇത് അദാദിയിലായോണ്ട് ഇതിന് ദിത്വം വരുന്നില്ല. പക്ഷെ അഭ്യസ്തസഞ്ജ വേണം. എന്തിന്? ശത്രു വരുമ്പം നമ്മിനെ നിഷേധിക്കാം. അതുകൊണ്ട് ഇവിടെ ദ്വിത്വമില്ലെങ്കിലും അഭ്യസ്തസഞ്ജ പിടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോ പ്രാതിസഞ്ജ വന്നു, സു വന്നു, സുലോപിച്ചു. ഇവിടെ ഉഗിത്തായതുകൊണ്ട്, ശത്രന്തമായതുകൊണ്ട് ഉഗിത്താണ്. ഉഗിത്തായതുകൊണ്ട് നുമ്മ് വരേണ്ടതാണ്. പക്ഷെ നുമ്മിനെ നിഷേധിച്ചു. പിന്നെ വേറൊന്നും വരാനില്ല. ജസ്തു ചർത്തും വന്നിട്ട് ജക്ഷത് ജക്ഷത് ജക്ഷതോ ജക്ഷതഹ ജക്ഷതം ജക്ഷതു ജക്ഷതഹ ജക്ഷത ജക്ഷദ്ഭ്യാം ജസ്തു വന്നിട്ട് ജക്ഷദ്ഭിഹി ജക്ഷതേ ജക്ഷദ്ഭ്യാം ജക്ഷദ്ഭ്യ ജക്ഷദ്ഭ്യാം ജക്ഷദ്ഭ്യ ജക്ഷതഹ ജക്ഷതോഹോ ജക്ഷതാം ജക്ഷതി ജക്ഷതോഹോ ജക്ഷത്സു ചർപ്പമം ഏ ജക്ഷത്. അതൊക്കെ സാധാരണ പോണ ശത്രന്തത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏഹ്യുടെ പ്രയോജനം ശത്രന്തത്തിൽ മാത്രമുള്ള അല്ല, ധാതുവിന് വിധിച്ചു. അതിന് ശത്രന്തോന്നൊന്നും പറയുന്നില്ല. ധാതുവിന് അഭ്യസ്തസഞ്ജ വിധിച്ചു. പരത്തിലെന്ത് വരും എന്നുള്ളതൊന്നും വിഷയമുണ്ട്. ഇവിടെ പരത്തിൽ ശത്രു വരുമ്പോഴാണ് നമ്മ പ്രാപ്തമാകുന്നത്. അതിന് അഭ്യസ്ത ശതു നിഷേധം. ജാഗ്രതഭ്യം ജാഗ്രദ്ഭി ജാഗ്രതേ ജാഗ്രദ്ഭ്യം ജാഗ്രദ്ഭ്യ ചകാസത് ഗച്ഛത്. ആ അവിടെ അങ്ങനെയല്ല, ഗച്ഛൻ ഒന്നും വരും. എന്തുകൊണ്ട്? ദക്ഷിത്യാദികളിൽ പെടുന്നില്ല, ദിത്വം വന്നിട്ടില്ല. അപ്പൊ എന്തുവരും? ഗച്ഛൻ ഗച്ഛന്തൗ. എങ്ങനെ? ഉഗിതജാ സർവനാമസ്ഥാനെ അതൊന്നും വരും. ഗച്ഛന്തൗ ഗച്ഛന്ത ഗച്ഛന്തം ഗച്ഛന്തോ ഗച്ഛത ഗച്ഛത ഗച്ഛദ്ഭ്യം ജസ്സം വന്നു. ഗച്ഛദ്ഭി ഗച്ഛതേ ഗച്ഛദ്ഭ്യം ഗച്ഛദ്ഭ്യ ഗച്ഛത ഗച്ഛദ്ഭ്യം ഗച്ഛ ഗച്ഛത ഗച്ഛതോ ഗച്ഛത. എന്തുകൊണ്ടത്? ജക്ഷിത്യാദികളിലും പെടുന്നില്ല, അവിടെ അഭ്യസ്തസഞ്ജയില്ല. ഗമധാതുവിന്റെ രൂപമാണ്. അതുപോലെ പഠൻ പഠന്തോ പഠന്തഹ പഠന്തം രുദൻ രുദന്തോ രുദന്തഹ ഹസൻ ഹസന്തോ ഹസന്തഹ. അങ്ങനെ ഒരുപാട് രൂപങ്ങൾ വരും. തകാരാന്തങ്ങളാണ് കഴിഞ്ഞത്. അടുത്ത് വരുന്നത് ത പ തന്നെ. ദാനം ചെയ്യുന്ന ബാലകൻ ആ അർത്ഥത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശത്രന്തത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നു. അങ്ങനെ അല്ലാതെ പ്രഥമ ഏകവചനത്തിൽ ഉപയോഗിക്കുന്നു. ദാനം ചെയ്യുന്നവൻ എന്ന് തനിയെ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുമ്പോ അർത്ഥം അത് തന്നെ. അങ്ങനെ സാധാരണ അത് വിശേഷണമായിട്ട് വരും. അങ്ങനെ ഗച്ഛൻ ബാലകഹ, ദദൻ ബാലകഹ, വിശേഷണമായിട്ട് ഉപയോഗിക്കും, നാമവിശേഷണമായിട്ട്. അതല്ലാത്ത ദാനം ചെയ്യുന്നവൻ എന്ന് മാത്രം പറയണമെങ്കിൽ ഇതേ വാക്ക് ഉപയോഗിക്കാം. ഏത് ദാനം ചെയ്യുന്നവൻ, അതിനത് ഒരു വാക്യത്തിൽ വരുമ്പോ എവിടെ വരുമെന്നുള്ളതാണ്. ഒരു വാക്യത്തിൽ വരുമ്പോ അതിന് ക്രിയ കാണും, നാമം കാണും, അത് എങ്ങനെ വരുമെന്നുള്ളതാണ്. ഒരു വിശേഷണമോ അല്ലാതെ, ഒരു സുബന്ധത്തിന്റെ വിശേഷണം അല്ല പറയാണ്. കരയുന്നവൻ ആരെന്ന് ചോദ്യം വരും, ആകാംക്ഷ വരും, ആരാണ്? അപ്പൊ ആരെന്ന് പറയണ്ടേ? അപ്പൊ ഒരാളിനെ കണ്ടുപിടിക്കേണ്ടി വരും, കരയുന്നത് ആരാണ്? രുദൻ ബാലകഹ, രുദ്ധതീ ബാലിക, അങ്ങനെ വരും. പക്ഷെ വാക്യത്തിൽ ആ വിശേഷ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. വാക്യത്തിൽ വിശേഷ്യപദം ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അത് എന്തായിരിക്കും? അവിടെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ആയാലും മതി, ഉണ്ടായിരിക്കും. എങ്ങനെ? ഇവിടെ ആ അത് ഇപ്പൊ ഉള്ളത് ഏതന്തങ്ങളാണോ വരുന്നത് പണി. ഇവിടെ അടുത്ത് വരുന്ന പകാരാന്തം. ഗുപൂരക്ഷണ കിബന്ധമാണ് രക്ഷിക്കുന്നവൻ. കിബന്ധമാകുമ്പോൾ സർവാപാരലോകവരും പ്രാതിസഞ്ജവരും സുവരും സുലോപിക്കും ജസ്തു ചർത്തുംബരും പല വിശേഷിച്ചൊന്നും അവിടെ അറിയാനില്ല. ഗുപ്പ ഗുപ് ഗുപ്പവ് ഗുപ്പഹ ഗുപ്പം ഗുപ്പ ഗുപ്പഹ ഗുപ്പ. അവിടെ ജസ്തു വരുമ്പം പകാരം എന്തായി മാറും? ബാ ഗുഭ്യാം ഗുബ്ഭി ഗുപേ ചർത്തും വരുന്നു. അടുത്ത് വരുന്നത് താദൃക് ശബ്ദമാണ്. താദൃക് ശബ്ദം എന്ന് പറയുന്നത് ശരിക്കും താദൃക് കീദൃക് യാദൃക് ഇത് ശരിക്കും ഇത് രൂഢശബ്ദമെന്നാണ് വൈയാകരണന്മാർ ഒരു വിഭാഗം പറയുന്നത്. ഇപ്പോ താദൃക് എന്ന് പറഞ്ഞാൽ അവനെ പോലെ, കീദൃക് എന്ന് പറഞ്ഞാൽ ഏത് പോലെ, ഇങ്ങനെയാ വരുന്നത്. അങ്ങനെയാണത് വരുന്നത്. അതുകൊണ്ടത് രൂഢശബ്ദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിന്റെ വ്യുത്പത്തി ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ ഇപ്പോ കൃതന്തത്തിലെ സൂത്രത്തെ കാണിക്കുകയാണ്. അതായത് പ്രത്യയം വന്ന് എങ്ങനെയാണ് ആ ശബ്ദം നിഷ്പന്നമാകുന്നത്. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൃതന്ധത്തിലെ സൂത്രങ്ങൾ വേണം. കാരണം എന്താണ് ഉപപദം, തത്ര ഉപപദം സപ്തമീസ്തം, ഉപപദം അതിങ്ങും, ഉപപദം വന്ന് എങ്ങനെ സമാസം വരും. ഈ സൂത്രങ്ങളെല്ലാം മനസ്സിലാക്കിയാലേ അതിൻ്റെ മുഴുവൻ രൂപസിദ്ധിയും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളത് പഠിച്ചിട്ടില്ല. ചില ഭാഗങ്ങളിൽ അങ്ങനെയാണ്, ഇതങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രകടനത്തിൽ വരുന്ന സൂത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തദാദിഷു ദൃശോ അനാലോചന കഞ്ച, തദാദിഷു ഉപപദേഷു അജ്ഞാനാർത്ഥാ ദൃശേ കഞ്ഞ സ്യാ ചാത്ത് കിൻ സൂത്രത്തിൽ ത്യദാദിഷോ ദൃശോ ദൃശ ദൃശ്യധാതുവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അനാലോചന ആലോചനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പൊതുവെ ആലോചനം ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അനാലോചനം എന്ന് വെച്ചാൽ ജ്ഞാനഭിന്നം. ദൃശ് അനാലോചനം എന്ന് പറയുന്ന ദൃശ്യധാതു ജ്ഞാനഭിന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ കഞ്ഞ്, കഞ്ഞ് പ്രത്യയം പരത്തിൽ വരുന്നു. ഇത് നമ്മൾ പഠിച്ചതല്ല, മനസ്സിലിരിക്കണം. ചാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പിലത്തെ സൂത്രമാണ് സ്പ്രിശോ അനന്തോദയ കിൻ, അതിൽ നിന്ന് കിന്നും വരും. അതായത് ത്യദാദികൾ, നമുക്കറിയാം ത്യദാദികൾ. ത്യദാദികൾ ഉപപദമായിരിക്കുമ്പോൾ, ഉപപദം ഒരു സംജ്ഞയാണ് പാണിനിയുടെ, നമ്മൾ തൽക്കാലം അത് പൂർവ്വത്തിലിരിക്കുമ്പോഴെന്ന് മനസ്സിലാക്കുക. ഏതിൻ്റെ പൂർവ്വത്തിൽ? ദൃശ്യധാതുവിൻ്റെ പൂർവ്വത്തിൽ. ദൃശ്യധാതുവിൻ്റെ പൂർവ്വത്തിൽ ത്യദാദികൾ ഇരിക്കുമ്പോൾ ധാതുവിന്റെ പരത്തിൽ കഞ്ഞ് പ്രത്യയവും വരും, കിന്ന് പ്രത്യയവും വരും. പിന്നെ ധാതുവിന്റെ അർത്ഥം ജ്ഞാനം ആയിരിക്കാൻ പാടില്ല, ജ്ഞാന ഭിന്ന അർത്ഥത്തിലായിരിക്കും. അതാണ് ത്യദാദിഷു ഉപപദേഷു, ത്യദാദികൾ ഉപപദമായിരിക്കുമ്പോൾ, പൂർവത്തിലിരിക്കുമ്പോൾ. അജ്ഞാനാർത്ഥ ദൃശ്യേഹേ, ദൃശ്യര് പ്രേക്ഷണ എന്ന് പറയുന്ന ധാതുവാണ്. അതിൽ നിന്നാണ് പശ്യതി എന്നുള്ള രൂപം ഉണ്ടാകുന്നത്. ദൃശ്യന് പശ്യാദേശം വന്ന് പശ്യതി എന്ന് പറയും. അജ്ഞാനാർത്ഥത്തിൽ, ജ്ഞാനാർത്ഥമായിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ദൃശ്യധാതുവിൽ നിന്ന്. സൂത്രത്തിൽ പറയുന്നു കഞ്ഞ് പരത്തിൽ കഞ്ഞ് പ്രത്യം വരുന്നു, ചാത്തു കിൻ. സൂത്രത്തിൽ കഞ്ഞ് ചാന്ന് പറഞ്ഞുകൊണ്ട് കിന്നും വരും. ഇത് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിഷ്ണി അഞ്ചു വിജി കൃഞ്ചാൽച്ച എന്ന് പറഞ്ഞതുപോലെ കൃതന്ധത്തിലെ രൂപങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സൂത്രമാണ്. നേരിട്ട് സുബന്ധമായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ സൂത്രത്തിലൂടെ ദൃശ്യധാതുവിന്റെ പരത്തിൽ കഞ്ഞും കിന്നും വിധിച്ച് കൃതന്ധമായി കഴിഞ്ഞ് പ്രാതിപതികമാകുമ്പോഴാണ് പിന്നെ നമ്മളിവിടെ അതിനെ കൊണ്ടുവരുന്നത്. ഇത് വാസ്തവത്തിൽ കൃതന്ധത്തിൽ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം. കാരണം ആ പ്രക്രിയകളെല്ലാം മനസ്സിലാവും. എന്താണ് ബോധം, എന്താണ് സമാസം, അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആണെങ്കിൽ അവിടെ എളുപ്പമായിരിക്കും. ഇവിടെ വരുമ്പം സ്വാഭാവികമായിട്ടും കൃതന്ധ പ്രക്രിയ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് അല്പം ബുദ്ധിമുട്ട് വരും മനസ്സിലാക്കാൻ. തൽക്കാലം താദൃശ എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ ശ്രദ്ധിക്കുന്നു നോക്കുക. സ ഇവ അയം പശ്യതി, അവനെപ്പോലെ ഇവൻ എന്ന് വരുന്നിടത്ത് തത് ശബ്ദത്തിന്റെ രൂപം തത് ഉപപദമായിരിക്കുന്നു. പരത്തിൽ ദൃശ്യരിക്കുന്നു, പരത്തിൽ കഞ്ഞും വന്നു. തത് ദൃശ് കഞ്ഞ് കൃതന്ധമായി, കൃതന്ധമായതേ ഉള്ളൂ, പ്രാതിപതികമായില്ല. നമുക്ക് പ്രാതിപതികം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. തത്ത് ദൃശ് കഞ്ഞിലെ ഞകാരം മിത്താവും യേസൂത്രപ്രകാരം കകാര വിത്താവും ഇങ്ങനെ. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? ആ തത്ത് ദൃശ് ആ എന്ന് വരും. ഇത് കൃതന്ധമായി സമാസം മറ്റും വരും, അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. തത് ദൃശ്യന്നായി, തത് ദൃശ്യന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നു ആ സർവനാമ്നഃ. സർവനാമ്ന ആകാരോ അന്താദേശിക സ്യാത്. ദൃശ്യ വധുഷു. സർവനാമത്തിന് ആകാരം അന്താദേശമായി വരും. പരത്തിൽ ദൃക് അല്ലെങ്കിൽ ദൃശ് അല്ലെങ്കിൽ ബതുപ്പ് പ്രത്യേകം ഇരിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ എന്തായിരിക്കുന്നത്? ദൃശ്യ ദൃക്ക് ദൃശ്യ വതുപ്പ് ഇത് പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിലെ സർവനാമത്തിന് ആകാരം അന്താദേശമായി വരും. ഇവിടുത്തെ സർവനാമം ഏതാണ്? തദ്ദിലെ ആകാരം അന്താദേശമായി വരുമ്പോൾ എവിടെ എന്ത് വരും? ആ വരും. ത ആന്നിരിക്കുമ്പോ എന്ത് വരും? അകസവനെ ദീർഘ വരുമ്പോ എന്തായി? ത. നേരത്തെ എങ്ങനെയായിരുന്നു? ദൃശ്യ താദൃശ എന്നായി. ദൃശ്യന് കഞ്ഞു വന്നപ്പോ എന്തായി? ദൃശ്യ. പൂർവത്തിലിരിക്കുന്ന തത്തിന് ആകാരം അന്തേദേശമായി സവർണ ദീർഘ വന്നപ്പോ എന്തായി? താദൃശ്യ. ഇതിന് പ്രാതിവസഞ്ജ സ്വാദുത്പത്തി താദൃശ സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. താദൃശ സു ഇരിക്കുമ്പോ സൂത്രം വരുന്നു. സജുഷോ ഒരു പിന്നെ ഫരവസാനവർ വിശ്വാസം ചെയ്യുക. താദൃശ എന്ന് പറഞ്ഞു എന്താ ചോദിച്ചത്? ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? താദൃശ ശരിയല്ലല്ലോ എഴുതിയിരിക്കുന്നു. താദൃശ ദൃശ്യ ധാതുവിന്റെ ഒരു ധകാരം. തദ് എന്ന് പറയുന്നത് തായും ദായും ഉണ്ട്. ദായ്ക്ക് ആകാരം വന്നു സവർണ ദീർഘമെന്ന് താ ദൃശ് ആ താദൃശ ശരിയായിരിക്കുന്നു. താദൃശ സു താദൃശ താദൃശ വന്നിരിക്കുമ്പോ ഏതൊരു താദൃശയാണ് പ്രാതിപതികം. താദൃശ വന്നിരിക്കുമ്പോ എന്തുവരും? വൃദ്ധി രേജി വരും. താദൃശവും താദൃശ ജസ് എന്നിരിക്കുമ്പോ ജസഹശി എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ട് ജസഹശി വന്നു? ഏതിന് സർവനാമസഞ്ജ? താദൃശക്ക് സർവനാമസഞ്ജ സർവാധിഗണത്തിൽ പെടുന്നുണ്ടാ? പിന്നെങ്ങനെ വരും? താദൃശ എന്ന് പറയുന്ന ശബ്ദം സർവാധിഗണത്തിൽ പെടുന്നുണ്ടോ? പിന്നെങ്ങനെയാ ജസഹശി വരുന്നു? പിന്നെന്ത് വരുന്നു? പ്രഥമയോഹോ പൂർവസവർണ താദൃശാഹ. തദ് ശബ്ദമാണ് സർവാധിഗണത്തിപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ തദ്ദല്ല, പിന്നെയോ തത് ദൃശ്യം നിരുന്നു, കൃത്പ്രത്യം വന്നു, കൃതന്തമായി, കൃതന്തത്തിനാണ് പ്രാതിവിസഞ്ജ. ഇപ്പൊ താദൃശ ശബ്ദത്തിനാണ് പ്രാതിവിസഞ്ജ, അത് സർവനാമമല്ല. അതില് ജസ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? പ്രഥമയോ താദൃശ അമ്മന്നിരിക്കുമ്പോഴോ അമിപൂർവ താദൃശം താദൃശോ താദൃശ ശസ് എന്നിരിക്കുമ്പോ എന്തുവരുന്നു? താദൃശ്ടാന്നിരിക്കുമ്പോ എന്തുവരുന്നു? എന്താ വരുന്നത്? താങ്ങസിംഗസാം ഇന്നാസ്യഹ എന്തു വന്നു? ഇന്ന വന്നു. പിന്നെ ഇന്ന വന്നു കഴിഞ്ഞാ താദൃശേനയാണോ താദൃശേനയാണോ? എന്തുകൊണ്ട് നത്തും വന്നില്ല? വന്നോ വന്നോ വന്നില്ലയോ? അങ്ങനെ ശാ വന്നുകൊണ്ട് വരുന്നില്ല. താദൃശേന താദൃശ ബ്യാമെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അല്ല താദൃശേന ആ അതെ, താദൃശ അഭ്യാമം ഇരിക്കുമ്പോ എന്ത് വരുന്നു? ഒന്നുമല്ല, ഒന്നുമില്ല, എളുപ്പമല്ലേ? താദൃശ അഭ്യാം, താദൃശ ബിസന്നിരിക്കുമ്പോ അതോ ബിസ ഐസ് താദൃശൈഹി, താദൃശൈഹി വൃദ്ധി, താദൃശം ഏന്നിരിക്കുമ്പോ ഏറിയാ, പിന്നെ സുപിച്ച താദൃശായ, താദൃശ്യാഭ്യാസം ഇരിക്കുന്നിടത്ത് താദൃശ അഭ്യാസം ഇരിക്കുന്നിടത്ത് ബഹുവിനേ ചല്യ താദൃശേഭ്യ താദൃശ പഞ്ചമിയില് താങ്കസിംഗസായ താദൃശ ആത്തന്നിരിക്കുന്നിടത്ത് താദൃശ താദൃശാഭ്യാം താദൃശേഭ്യ താദൃശ ഷഷ്ടി ഏകോദനത്തെ താങ്കസിംഗസാം താദൃശ്യ താദൃശ ഓസന്നിരിക്കുന്നിടത്ത് ഓസിച്ച താദൃശ താദൃശാമെന്നിരിക്കുന്നിടത്ത് അധ്യാപോ നൊട്ട് താദൃശാന താദൃശ അംഗീന്നിരിക്കുന്നിടത്ത് ഒന്നുമില്ല താദൃശ അംഗീന്നിരിക്കുന്നിടത്ത് ആദ്ഗുണ താദൃശേ താദൃശയോ താദൃശ സൂന്നിരിക്കുന്നിടത്ത് ബഹുവചനെ ജല്യത്ത് ചുരുക്കത്തിൽ രാമശബ്ദം പോലെ അകാരാന്ത പുല്ലിംഗമാണ്. അപ്പൊ ഏതുകൂടെ വരും? രാമശബ്ദം പോലെ. അതോർത്താ പോരെ, ഇത്രയും പാടുണ്ടോ? ആ താദൃശ രാമശബ്ദം പോലെ, രാമശബ്ദത്തിന് ഒരു രൂപയുള്ളൂ. ഇല്ല താദൃശ, അതായത് കഞ്ഞു വരുമ്പോ ഇനി കിൻ വരുന്നത് പ്രത്യേകമുണ്ട്, അവിടെ നമ്മൾ എത്തിയില്ല. നമ്മളിപ്പോ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഞ്ഞ് ചാത്ത് കിൻ, കഞ്ഞു വരുമ്പോ രാമശബ്ദം പോലെയുള്ള രൂപങ്ങളാണ് ശ്രദ്ധിച്ചത്. രാമശബ്ദം പോലെ എന്ന് പറയുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. താദൃശ താദൃശ താദൃശ ഹേ താദൃശ താദൃശ ഹേ താദൃശ എന്നിടത്തെ സൂത്രം വന്നു സമ്പത്തി, ഒരു വ്യത്യാസമില്ല. ഇനി കിൻ വരുന്നത് വൃത്തിയിൽ എന്താ പറഞ്ഞത്? തദാദിഷു ഉപദേശു അജ്ഞാനാർത്ഥ ദൃശ്യേ കഞ്ഞു സ്യാത് ചാതി. ഇവിടെ അജ്ഞാനാർത്ഥം എന്ന് പറഞ്ഞാൽ ദൃശ്യര് പ്രേക്ഷണെ പശ്യതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാണുന്നു എന്നാണ്. ആ അർത്ഥമല്ല ഇവിടെ പറയുന്ന. എന്താണ് അവനെ പോലെ ഇവൻ എന്നാണ്. താദൃശ താദൃശ ബാല എന്നാ പറയുന്നത്. യേശ താദൃശ ബാല, ഈ ബാലൻ അവനെ പോലെയാണെന്നാ പറയുന്നത്. അപ്പൊ അവനെ പോലെ എന്ന് പറയുമ്പോ ജ്ഞാനമെന്നുള്ള അർത്ഥമല്ല. സ ഇവ അയം പശ്യതി എന്നാണ്. അവന്റെ സാദൃശ്യം ഇവനെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. വ്യത്യാസം ചിലടത്ത് ജ്ഞാന വിഷയമാകുന്നു എന്നും മറ്റും പറയും. എന്തായാലും ശരി, ജ്ഞാനാർത്ഥമല്ല എന്നർത്ഥമാണ്. ആ ഈ പുസ്തകത്തില് ആ രൂപം കൊടുത്തിട്ടില്ല, അതാണ് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നത്. കഞ്ഞു വരുന്ന രൂപം ഇവിടെ കൊടുത്തില്ല. കാരണം കൊടുക്കാത്തത്, കൊടുക്കേണ്ടായിരുന്നു. ഉദ്ദേശിച്ചത് രാമശബ്ദം പോലെയാണല്ലോ, എല്ലാവരും പഠിച്ചിരിക്കുകയാണല്ലോ. ഇനി പ്രത്യേകിച്ച് എന്താ പറയാനെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ രൂപം കൊടുക്കാത്തത്. പക്ഷേ സൂത്രത്തിൽ ആദ്യം എന്താ കഞ്ഞല്ലേ വിധിച്ചത്, പിന്നെ വിധിച്ചു. അപ്പൊ കഞ്ഞിന്റെ രൂപം ആദ്യം വരണം. ഇവിടെ കൊടുക്കാത്ത ഇതുകൊണ്ടാണ് രാമശബ്ദത്തെ രൂപം വന്നതാണ്. വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പഴയതെല്ലാം വീണ്ടും ഓർക്കണ്ടേ? ആ ഇത് പിന്നെ ഹലന്തത്തിന്റെ രൂപം മാത്രം കൊടുത്തു, അജന്ത രൂപം കൊടുത്തില്ല. പക്ഷെ കഞ്ഞി വിധിച്ചതുകൊണ്ട് അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ആ രൂപത്തിന് ആരും മറന്നു പോകാക്കാറ്. പിന്നെ കഞ്ഞി വിധിച്ച് എവിടെ പോയി എന്ന് ചോദിച്ചു. ഇനി കിന്ന് വരുന്നത് തത് ദൃശ് കിന്ന്, കിന്നിന് ലോകം വന്നു. അവിടെയും വരും എന്താണ്? ആ സർവനാമന, സർവനാമത്തിന് ആകാരം അന്താദേശമായി വരും. സവർണ ദീർഘം വന്നു താ ദൃശ്. നേരത്തെ അകാരം വിധിച്ചുകൊണ്ട് അത് അദന്തമായി, ഇതെന്തായിരിക്കും? ശകാരാന്തമായിരിക്കും, ഹലന്തമായിരിക്കും. താദൃശായി പ്രാതിപതികം പരത്തിൽ സു വരുമ്പോ ഇവിടെ ശകാരത്തിന് നേരത്തെ ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഏതാണ് സൂത്രം? ഭ്രാജ ജശാം ശകാരത്തിന് ഷകാരം വരും. പിന്നെ ഇവിടെ കിന്ന് വിധിച്ചുകൊണ്ടേ സൂത്രം വരും കിൻ പ്രത്യസ്യ കു. ഈ രണ്ടിൽ ആദ്യം ഏത് വരുമെന്ന് നോക്കണം, പൂർവോത്രാസിദ്ധം നോക്കണം. അതെല്ലാം ത്രിപാദിയിലെ സൂത്രങ്ങളായതുകൊണ്ട് ആദ്യം ഏത് വരും? പൂർവോത്രാസിദ്ധം നോക്കണം. ആദ്യ ഭ്രഷ്ട വരും. ആദ്യം വരുന്നത് ഭ്രഷ്ട പ്രകാരം താദൃശ് എന്നുള്ളതിന് ഷകാരം വന്നിട്ട് താദൃഷ്. പൂർവോത്രാസിദ്ധേ നാസ്തി വിപ്രതിഷേധ അഭാവാത് ഉത്തരസ്യ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടെന്നാ? എന്റെ ഓർമ്മ പറഞ്ഞെന്നാണ്. പൂർവോത്രാസിദ്ധേ നാസ്തി വിപ്രതിഷേധ അഭാവാത് ഉത്തരസ്യ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു പോട്ടെ. എന്റെ ഓർമ്മ പശവും വരാമല്ലോ. എന്തായാലും എന്ത് വരുന്നു? പൂർവസൂത്രമായ ഷകാരം വരും. ഷകാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ജലാഞ്ജസു അന്തേപ്രകാരം ജസ്തും വന്നു കഴിഞ്ഞാൽ ഷകാരത്തിന് ഡകാരം വരാം, കിൻപ്രത്യസ്യക്കും വരാം. ഇതിൽ രണ്ടിലാദ്യം വരുമെന്ന് ഇനി നോക്കണം അല്ലേ. നേരത്തെ രണ്ടെണ്ണം വന്നപ്പോ പൂർവം പ്രവർത്തിച്ചു. ഏതാണോ ഷകാരം, ഇനി ഷകാരം വന്നാ ജലാഞ്ജസ്യം അന്തേ വരാം, അതും വരാം, കിൻപ്രത്യസ്യക്കും വരാം. ഇതിലാദ്യം ഏത് വരും എന്ന് നോക്കണം, അങ്ങനെ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിരുന്നും പറഞ്ഞ് എന്റെ വായി നോക്കിയിരിക്കരുത്, പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കണം ഏതാ വരുന്നത്. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു, നോക്കുന്ന ജോലി ലാഭിച്ചല്ലോ എന്നും പറഞ്ഞു. എല്ലാവരും എന്നെ നോക്കുന്നു. ജലാഞ്ജസ്വന്തെന്ന് വരും. അപ്പൊ വൃഷപ്രകാരം ഷകാരം വന്നു കഴിഞ്ഞാൽ ജലാഞ്ജസ്വന്തേ പ്രകാരം എന്തുവരും? ഡാ വരും. താന്ത്ര ഇനി എന്തുവരും? കിൻ പ്രത്യേകിച്ച കു വരുമ്പോ ഏത് വരും? ഡാക്ക് ഏത് വരും? ഡാ വരും. അപ്പൊ താദൃ ഇനി ഏത് വരാം? അപ്പൊ എന്തായി? താദൃക്ക്. ഷത്തും ജസ്തും കുത്തും ഈ ക്രമത്തിൽ വരുമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ചാണ് ഞാനും പറയുന്നത്. ഷത്തും ജസ്തും കുത്തും ചർത്തും. ഷത്തും ജസ്തും കുത്തും ചർത്തും. അങ്ങനെ താദൃഗ് താദൃക്ക് എന്ന് പറയും. പ്രാതിപതികം എന്താണ്? ദൃശ്യാണ് ശ്രദ്ധിക്കണം. ഇവിടെ ഷത്വം ജസ്ത്വം കുത്വം ചർത്വം വന്നിട്ടാണ് രണ്ട് രൂപം വന്നത്. അക്രമത്തിൽ വരണം. വ്യാഖ്യാനത്തിൽ അങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നല്ലേ, അക്രമത്തിന് തന്നെ കൊടുത്തിരിക്കുന്നു. വ്യാഖ്യാനം കയ്യിലുള്ളവർ നോക്കിയാൽ കൊള്ളാം. താദൃശ് ഔ വന്നിരിക്കുമ്പോ എന്തുവരും? ഒന്നും വരാനില്ല. താദൃശവും താദൃശ താദൃശം താദൃശവും താദൃശ താദൃശ അവിടെ എന്ത് വരുന്നു? താദൃശ് ഭ്യാന്നിരിക്കുമ്പോ ആദ്യം എന്തുവരും? ഷത്വം. പിന്നെന്തുവരും? പിന്നെന്തോരും? ജസ്ത്വം. പിന്നെന്തോരും? കുത്വം. അപ്പൊ എന്തോരും? താദൃഗ് ഭ്യാം. കർത്തും വരുമോ? ഇല്ല. താദൃഭ്യാം താദൃഗ്ഭി താദൃശേ താദൃഗ്ഭ്യാം താദൃഗ്ഭ്യാ താദൃശ താദൃഗ്ഭ്യാം താദൃഗ്ഭ്യാ താദൃശ താദൃശോ താദൃശാം താദൃശി താദൃശോ താദൃശ് സൂന്നിരിക്കും. അവിടെ ആദ്യം ഷത്വം വന്നു താദൃശ് സു. അടുത്ത് ജസ്തു വരൂ. അപ്പോ ജസ്തു വന്നു കഴിഞ്ഞാൽ എന്തുവരും? താദൃസു. ഇനി ഇവിടെ കുത്തും വരൂ. അപ്പൊ എന്തായി? താദൃസു. ഇനി ഖരിജ വരൂ, അതേ ഷത്വം വരൂ. രണ്ട് സൂത്രം പ്രാപ്തമാവും. ഏതാണ് ആദ്യം വരുന്നത്? അതെ തന്നെ. അതിലെ ആദ്യം ഏത് വരും നോക്കണം. പുസ്തകത്തിൽ നോക്കണം. ആദ്യം ഷത്വം വരുമോ അതോ ആദ്യം ചർത്വം വരുമോ? ആ, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ പൂർവ്വത്രാസട്ടം. അപ്പൊ ആദ്യം ഷത്വം വരും അല്ലേ? ആദ്യ ഷത്വം വന്നിട്ടേ എന്ത് വരത്തുള്ളൂ? ചർത്തും വരത്തുള്ളൂ. ഇപ്പൊ താദൃക് സൂന്നിരിക്കുന്നിടത്ത് ഷത്വം വന്നു, പൂർവ്വത്തില് ചർത്തും വന്നപ്പോ എല്ലായിടത്തും അങ്ങനെയാണ്. ചർത്തവും ഷത്വവും വരേണ്ടടുത്ത്, ഷത്വം എന്ന് വെച്ചാൽ ആദേശപ്രത്യോ, ഷത്വം വന്നിട്ടേ ചർത്തും വരത്തുള്ളൂ. ഇപ്പൊ താദൃക്ഷു താദൃക്ഷു എന്നും ഇതുപോലെ തന്നെ ഉത്തരത്തെ പൂർവത്രാസിദ്ധം പ്രകാരം ഉത്തരസൂത്രം വരണം അല്ലേ? ഏത് വരും ആദ്യം? പൂർവം വരുമോ പരം വരുമോ? പൂർവം ആദ്യം വന്നു, ഇപ്പൊ ഷത്വം വന്നു, അത് കഴിഞ്ഞ് പരസൂത്രം. പരസൂത്രം ചെറുത്തും വന്നു. പൂർവാദ്യം പ്രവർത്തിക്കണം. ത്രിപാദി ഇതുപോലെ താദൃക്ഷേതൃ ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം വരും. എവിടെ? ആ, ശ്രീലിംഗത്തിൽ കീദൃശി താദൃശി അങ്ങനെയെല്ലാം വരും. ഇങ്ങിപ്പ് വരും. അത് ഈ ശബ്ദങ്ങളെല്ലാം വരാം. ഈ പറയുന്ന പുല്ലിംഗത്തിൽ വരുന്ന എല്ലാ മിക്കവാറും എല്ലാ ശബ്ദങ്ങളും നവസത്തിലും വരാം. അതെങ്ങനെയാ ഇതേ രൂപം വരുന്നത്? നവസലിംഗത്തിൽ വെച്ചാൽ അതും വരില്ല. അവിടെ സൂത്രങ്ങളൊക്കെ മാറില്ലേ? അജന്ത പുല്ലിംഗം പോലെയാണോ അജന്ത നവസലിംഗം വന്നത്? വ്യത്യാസങ്ങൾ വരും. ശകാരാന്ത ശബ്ദമാണ്. അസ്മാദൃക് യുഷ്മാദൃക് താദൃക് കേദൃക് ഈദൃക് ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ വരും. അതിന്റെയൊക്കെ രൂപ വ്യത്യാസങ്ങൾ വരുന്ന നമ്മൾ തദ്ധത്തിൽ പഠിക്കും. ഇതം കിമോ രീശിക്ക് ഇതമിന് ഈ വരും കിമന് കീ വരും അതൊക്കെ ഇനി പഠിക്കുന്നതാണ്. അടുത്തു വരുന്നത് വിശ് പ്രവേശനെ ധാതു. പ്രവേശിക്കുന്നവൻ മിസ്, ഇത് കിബന്ധമാണ്. കിപ്പ് പ്രത്യം വന്ന് സർവാപകാര ലോം വരുന്നു. വിസ്സിൽ നിന്ന് പരത്തിൽ സു വരുന്നു, സു ലോപിക്കുന്നു. വിസ്സിന് എന്തുവരും? എന്താ വരുന്നത്? ശകാരാന്തമാണെങ്കിൽ ഓർത്തോണ ഏ സൂത്രം വരും? ശ്യാം, അവിടെ ശാ വന്നു, ഷാ വരുന്നു. ഇത് കിൻ പ്രത്യാന്തമല്ല, അതുകൊണ്ട് തുത്വം വരത്തില്ല. കിപ്പന്തമാണ്. ഇപ്പോ ഷകാരം വന്നു കഴിഞ്ഞാൽ ജസ്തുവും ചർത്തുവും വന്നിട്ട് വിട്ട് രണ്ട് രൂപം. ഇവിടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് ബ്രസ്തേതി ഷഹ ജസ്തു ചർത്തേ വിട്ട് വിട്ട്, ബാക്കി ഇങ്ങനെ വിശ അവിടെ ഷത്വം ജസ്തും മിഡ്ഭ്യാം മിഡ്ഭിഹി വിശേ മിഡ്ഭ്യാം മിഡ്ഭിഹ വിശഹ മിഡ്ഭ്യാം മിഡ്ഭിഹ വിശഹ വിശോഹോ വിശാ വിശി വിശോഹോ വിശസ്സു എന്നിരിക്കുമ്പോൾ ആദ്യം വൃഷഭ്രകാരം ഷത്വം വന്നു, പിന്നെ ജസ്തും വന്നു. വന്നു കഴിഞ്ഞാൽ ഏസൂത്രം വരും? ആ ഡഹസി ധുട്ട് വരും. പിന്നെ ധുട്ട് വന്നു കഴിഞ്ഞാ ഖരിജ വന്നു. പൂർവത്തിന് എന്ത് വരാം? ഖരിജ വരാം. അപ്പൊ എങ്ങനെ വരുന്നു? പിന്നെ ധുട്ട് വികല്പമായുണ്ട്. ആദേശ പ്രത്യേകം വരുമോ? എന്തുകൊണ്ട് വീട് തേസു അല്ലെങ്കിൽ വീട് സു രണ്ടു രൂപം വരുന്നു. Thank you.